മുടിയോ പാതിമിന്നി ദൂരെ നിന്നമായ രാഗമേഘമുഖമായി മാഞ്ഞു പോകയോ കാറ്റു വന്നു തൂളിയോ ജീവതാള മർമ്മരം പാതിമേ മറന്നു നിന്നിലൊന്നു തെങ്ങിയോ മർമ്മരം പാതിമേ മറന്നു നിന്നിലൊന്നു തെങ്ങിയോ ഓ